വൃദ്ധിരേചി എന്നുള്ള സൂത്രം വൃദ്ധിയെ വിധിക്കുന്നു. ഇന്നലെ ആ സൂത്രത്തെ ബാധിക്കുന്ന ചില ഉദാഹരണങ്ങൾ, ചില സ്ഥലങ്ങൾ അവിടെ വൃദ്ധി വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത്യേത ത്യൂട്സ്. അതുപോലെ വൃദ്ധി പ്രാപ്തമല്ലാത്ത സ്ഥലത്ത് സ്പഷ്ട ഊഹ എന്നിരിക്കുന്നു, അവിടെ ഗുണമാണ് പ്രാപ്തമാകുന്നത്. ഇപ്പൊ വൃദ്ധിയെ ബാധിക്കുന്ന സ്ഥലത്ത് ഉപയേരി ഉപയേതത ഇവിടെയൊക്കെ പരരൂപമാണ്, അത് വൃദ്ധിയെ ബാധിച്ചുകൊണ്ട് വരുന്നതാണ്. അവിടെ വീണ്ടും വൃദ്ധി വിളിച്ചു. സ്പഷ്ട ഊഹ എന്നിടത്ത് ഗുണമാണ്, അവിടെ വൃദ്ധി വിളിച്ചു. അക്ഷാദൂഹിന്യ ഉപസംഖ്യാനം ക്ഷൂഹിനി ഗുണമാണ് വരേണ്ടത്, പക്ഷെ അവിടെ വൃദ്ധി വിധിച്ചു. പ്രാദുഹോഠോഷേഷു ഇവിടെ പ്രഊഹ പ്രഊഢ പ്രഊഢി ഇവിടെ എല്ലാം ഗുണം വരേണ്ടതാണ്, അവിടെ വൃദ്ധി വിധിച്ചു. പ്രഏഷ പ്രഏഷ്യ അവിടെ വൃദ്ധി വിധിച്ചു. സുഖ വൃത്ത ഗുണം വരേണ്ടതാണ്, വൃദ്ധി വിധിച്ചു. പ്രത്യേക തൃതീയാസമാസേ പരമഹൃത അവിടെ തൃതീയാസമാസം അല്ലാത്തതുകൊണ്ട് അവിടെ ഗുണം തന്നെ ഉണ്ട്. ഹൃത ശബ്ദത്തിന് പല അർത്ഥമുണ്ട്, സത്യവും എന്നർത്ഥമുണ്ട്, സുഖവും എന്നർത്ഥമുണ്ട്, ധനവും എന്നർത്ഥമുണ്ട്. അപ്പോൾ പരവുമായ കർമ്മധാരയിലെടുക്കുമ്പോൾ എന്തർത്ഥം കൂടെ യോജിപ്പിക്കുക? അല്ല, ക്രിയയുടെ രൂപമാണെങ്കിൽ ആ ക്രിയ അർത്ഥത്തെ എടുക്കാം. അതെവിടെ എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ള വെച്ചിട്ടാണ്, ഇന്ന അർത്ഥമൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. ഇതൊക്കെ എവിടെയെങ്കിലും പ്രയോഗിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇവിടെ എടുത്തുകൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ പരമർത്ഥ, അത് ശരിയാണ്. ഇവിടെ ആറ് എന്നിരുന്നുമ്പോൾ ഗുണം വന്നു. എന്നാൽ സുഖാർത്ഥ എന്നൊരു രൂപം കാണുന്നുണ്ടല്ലോ, അതെങ്ങനെ വന്നു? ഇങ്ങനെയൊക്കെ ഓരോ കവികളും മറ്റും പ്രയോഗിച്ചിട്ടുള്ളതാണ്. അവിടെ വൃത്തി വന്നു, എന്താ വ്യത്യാസം വരാൻ കാരണം? അപ്പോൾ ഈ രണ്ട് രൂപത്തെയും ന്യായീകരിക്കും. അതിന് വേണ്ടിയിട്ട് വാർത്തകാരൻ പറഞ്ഞു, വൃത്തി ചതുർദിവസം ആസകൃത ശബ്ദം ഇരിക്കുമ്പോൾ അങ്ങനെ അർത്ഥം ശരിയായ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതെവിടെ പ്രയോഗിച്ചു എന്ന് ആ സ്ഥലം പോയി കണ്ടുപിടിച്ചാൽ, മഹാഭാരതത്തിലോ രാമായണത്തിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, കണ്ടുപിടിച്ചാലേ അറിയാൻ പറ്റും. നമുക്കൊരു ഊഹം വച്ചിരുന്നതാണ് അർത്ഥം എന്ന് പറയാം ഇവിടെ. പിന്നെ പ്രസിദ്ധമായ ശബ്ദമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, അക്ഷോഹിണി സേനയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഊഹിക്കണം. പ്രാത് എന്നുള്ളത് പഞ്ചമിയാണ്. അപ്പോൾ പ്രാ ശബ്ദത്തിൻ്റെ പരത്തിൽ ഊഹ ഊഢ ഊഢി ഏഷ ഏഷ്യ ഇത്രയും ഇരിക്കുമ്പോഴാണ് അവിടെ വൃദ്ധി വിരിക്കുന്നത്. പ്രവസ്ത്ര കമ്പള വസനാർണ ദശാന പ്രണയെന്നുള്ളത് പ്ര വസ്ത്ര കമ്പള വസന ഋണ ദശ ഇത്രയും ശബ്ദങ്ങളുടെ പരത്തിൽ ഋണശബ്ദം ഇരിക്കുന്നു. വ്യത്യാസം മനസ്സിലാണ് അവിടെ വൃദ്ധി വിധിക്കുന്നു. അടുത്ത സൂത്രം നമ്മൾ പഠിച്ചാണ് ഉപസർഗ ക്രിയായോഗേ. ഇതൊരു സംജ്ഞാസൂത്രമാണ്. നമ്മുടെ വിധിക്കുന്ന സംജ്ഞ ഉപസർഗം പ്രാതയാന്ന് പൂർവത്തിൽ വരുന്നു. പ്രാതേഹ ക്രിയായോഗേ ഉപസർഗ സംജ്ഞാസ് പ്രാതികൾക്ക് ക്രിയായോഗത്തിൽ ക്രിയ എന്ന് പറയുന്ന എപ്പോഴും ധാതുവിന്റെ വാച്യമായി വരുന്ന ക്രിയ ധാതുവിന്റെ അർത്ഥമാണ് ഭൂധാതു ഭവതി ക്രിയ. അപ്പോൾ ക്രിയായോഗം എന്ന് പറയുമ്പം ആ ക്രിയാവാചകമായ ധാതുക്കളുമായി അന്വയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് വരുമ്പോൾ ഇപ്പൊ പ്രഭവതി പരാഭവതി ഇങ്ങനെയെല്ലാം വരുമ്പോൾ ആ ക്രിയാവാചക ശബ്ദത്തോടുകൂടി ചേർന്ന് വരുന്നതിന് ഉപസർഗസഞ്ജയുണ്ട്. ഉപസർഗസഞ്ജ വന്നു കഴിഞ്ഞാൽ ഉപസർഗങ്ങൾക്ക് വിധിക്കുന്ന കാര്യങ്ങളെല്ലാം വരുന്നതിന് അനേക സൂത്രങ്ങൾ വരും. ഉപസർഗ എന്നെല്ലാം പറഞ്ഞു വിധിക്കുന്ന അസമാസേബി ഒരുപാട് സൂത്രങ്ങളുണ്ട്. അപ്പോൾ ഉപസർഗങ്ങൾ പ്രാതികൾക്ക് ക്രിയായോഗത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ പ്രാതികൾ എന്നറിയും. ആ പ്രാതിഗണത്തെ ഇവിടെ കാണിക്കുന്നു. അങ്ങനെ ശബ്ദങ്ങളെ ഗണിച്ച് പറയുന്നതാണ് ഗണം, എണ്ണി പറയുകയാണ്. പ്ര പര അപ സമ ഇങ്ങനെ ശബ്ദങ്ങളെ എണ്ണി പറയുമ്പോൾ അതിനെ ഗണം. അത് സൂത്രകാരനും ഗണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗണപാഠ. വാർത്തികാരനും ഉണ്ടാക്കിയിട്ടുണ്ട് ഗണപാഠ്. പക്ഷെ ഇന്നിപ്പോൾ എല്ലാം തിരിച്ചറിയാൻ പ്രയാസമാണ്. എല്ലാം ഇത് സൂത്രകാരൻ്റെ ഗണമാണോ വാർത്തികാരൻ്റെ ഗണമാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അതിൻ്റെ പ്രയോജനം സൂത്രത്തിൽ ഉപസർഗാഹ എന്നേ പറഞ്ഞുള്ളൂ. ഈ ഗണമില്ലെങ്കിൽ പ്രായം മുഴുവൻ പ്രാതികൾ മുഴുവൻ അവിടെ പറയേണ്ടി വരും. പ്രപരാപ സമ അനാവ് നിശദൂരു ദുസദൂരു വിയോങ് എന്ന് പറഞ്ഞിട്ട് ഉപസർഗാഹ ക്രിയായോഗ എന്ന് പറയേണ്ടി വരും. ഇപ്പം സൂത്രം വളരെ വലുതായി. ഇപ്പം പ്രാദേഹ എന്ന് പറഞ്ഞുകൊണ്ട് എളുപ്പമായി, എല്ലാം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അഭിയപ്രകടനത്തിലും വരും, പ്രാതികൾ അഭിയത്തിൽ വരും. പ്രപരാഗ സമാനോ അവ നിസന്നിരുദ്ധസുദുരവിയാഗ്നിയാധിയാഭിയാധിസു ഉത്ത് അഭി പ്രതിപര ഉപയതേ പ്രാതേഹ ഉത്ത് ഉദ് രണ്ട് രൂപങ്ങളുണ്ട്. ഉദ്ദാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് വാവസാനി എന്നുള്ള സൂത്രപ്രകാരം ചർത്തം വന്നിട്ട് ഉത്തെന്നും വരും. ഉദ്ദ തന്നെ ഉത്തെന്നും ആവാം. ഇതാണ് പ്രാതികൾ. ഭൂവാദയോ ധാതവ ഭൂവാദേഹ. ഈ ഭൂവാദേഹ എന്ന് പറയുന്ന പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പൊതുവെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഭൂ പ്രവൃദേഹ വാ സദൃശാശ്ച. ഭൂ തുടങ്ങിയ ശബ്ദങ്ങളും വായ പോലെയുള്ള ശബ്ദങ്ങളും എന്ന് പറയാം. ഭൂ മുതലായ ശബ്ദങ്ങളും വാ പോലെയുള്ള ശബ്ദങ്ങളും എന്ന് പറഞ്ഞെന്താണ്? ഇപ്പോ ഭൂ സത്തായ ഏത വൃദ്ധ ഇങ്ങനെ പാണിനിയുടെ ധാതുപാടമുണ്ട്, അതും പാണിനിയാണെന്ന് മറ്റാരോ എഴുതിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ധാതുപാടമുണ്ട്. 2000 ധാതുക്കളുള്ള അതിൽ ധാതുക്കളെങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നു? തുടങ്ങുന്ന ഭൂവിൽ നിന്നാണ്. അപ്പോൾ ഭൂ തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ ഭൂ ഏത് തുടങ്ങിയവ, അവയ്ക്ക് ധാതു സംജ്ഞയുണ്ട്, അവയെ ധാതുക്കളെന്ന് പറയുന്നു. പിന്നെ വാ സദൃശം എന്ന് പറഞ്ഞാൽ വാ ഗതിഗന്ധനയോ അതുപോലെയുള്ള വാവ്യമുണ്ട്, അതിനെ എടുക്കാൻ പാടില്ല. വാ രാമോ വാ കൃഷ്ണോ വാ എന്നൊക്കെ പറയുന്ന ആ വായ എടുക്കാൻ പാടില്ല. ക്രിയാവാചകമായിട്ടുള്ള വാ പോലെയുള്ള ശബ്ദങ്ങൾ, ക്രിയാവാചകം എന്ന് പറഞ്ഞാൽ ക്രിയയെ വചിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിയ അർത്ഥമായി വരുന്നത്. ഈ ധാതുക്കളുടെ എല്ലാം അർത്ഥം ക്രിയയാണ് എന്നാണ്. ഇതാണ് ശബ്ദത്തിന്റെ ഏറ്റവും മൂലരൂപമായി കണക്കാക്കുന്ന റൂട്ട്. ഇതിൽ നിന്നാണ് ശബ്ദങ്ങൾ നിഷ്പന്നമാകുന്ന ഒന്നാണ്. ഒരു ധാതുവിന്റെ രൂപങ്ങളായി നാനാ ശബ്ദങ്ങൾ വരാം. ഒരു ശബ്ദത്തെ നമ്മൾ പരിശോധിച്ച് പിന്നിലേക്ക് പോയാൽ ചെന്നെത്തിച്ചേരുന്നത് ധാതുവിലാണ്, അതിനപ്പുറം നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെയുള്ളത് അക്ഷരങ്ങളാണ്, ആയി ഇതെല്ലാം. ഇപ്പൊ ഭഗവതി എന്ന് പറയുന്ന ശബ്ദത്തെക്കുറിച്ച് ചിന്തിച്ച് ചെല്ലുമ്പോൾ ഇതെങ്ങനെയുണ്ടായി? ഭൂതാതിൽ നിന്നാണ്. അതെങ്ങനെ? അതാണ് പാണിനീയം, അത് പറഞ്ഞിരുന്നതാണ്. ഭൂതാതുകൊണ്ട് അന്ന് തിപ്പെന്നൊരു പ്രത്യയം വന്നു, അതിൻ്റെ ശപ്പെന്നൊരു പ്രത്യയം വന്നു, ഗുണം വന്നു, അമ്പാദേശം വന്നു. ഇങ്ങനെ കുറെ പ്രക്രിയകൾ പറയും. ഈ പ്രക്രിയകളെല്ലാം കൃത്രിമമാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഭൂ അന്നൊരു തിപ്പ്, ഒരു ശപ്പ്, ഗുണം, അമുക, ഇതൊന്നുമില്ല. പക്ഷേ ഭൂ എന്ന് പറയുന്ന ഒരു ധാതുവും ഭവതി എന്ന് പറയുന്ന ഒരു രൂപവും തമ്മിലുള്ള ബന്ധത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അതാണ് പ്രക്രിയ. വ്യാകരണം വ്യാക്രിയന്തി വിത്പാദ്യന്തി ശബ്ദ അനേന എന്നെല്ലാം പറയുന്ന അതാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അതിനുള്ള പ്രയോജനം എന്താണ്? ശരിയായ ഒരു അർത്ഥബോധം ഉണ്ടാവും. ഭവതി ഭവിക്കുന്നു, ഈ അർത്ഥം ഇവിടെ നിന്ന് വന്നു ഈ ശബ്ദത്തിന്. പറയും അത് ഭൂ എന്ന് പറയുന്ന ഒരു ധാതുവിന് ഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൽ നിന്ന് ഭവതി എന്ന് പറയുന്ന ഒരു രൂപം നിഷ്പന്നമായി, അതുകൊണ്ട് ഇതിന് ഭവിക്കുന്നു എന്നർത്ഥം കിട്ടി. അതുപോലെ ഭൂതഹ ഭവിച്ചത്, ഭവിച്ചു കഴിഞ്ഞത്, അതെങ്ങനെ വന്നു? അതിന് ഭൂ എന്ന് പറയുന്ന ഒരു ധാതുവാണ്, അതിൽ നിന്ന് നിഷ്ഠ പ്രത്യയം വന്നു. ഇങ്ങനെയെല്ലാം അതിന് വിശദീകരിക്കും. ആ വിശദീകരണങ്ങളെല്ലാം കൃത്രിമമായി കണ്ടെത്തുന്ന നാനാ ശബ്ദങ്ങൾക്ക് ഭവതി ഭാവയതി തുടങ്ങി നാനാരൂപങ്ങൾക്ക് ഇങ്ങനെ വ്യുത്പത്തിയിലൂടെ അർത്ഥം കിട്ടാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു മൂലരൂപം അതാണ്. അത് പലപ്പോഴും അത് സങ്കല്പമാണ്. ഇങ്ങനെ ഒരു മൂലരൂപത്തിൽ നിന്ന് ആണ് ഇത്രയും ശബ്ദങ്ങൾ ഉണ്ടായെന്ന് സങ്കല്പിച്ചെടുക്കുന്നതാണ്. കാരണം ഭാഷ നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന അർത്ഥവത്തായ ശബ്ദങ്ങളാണ്, നിഷ്പന്ന ശബ്ദങ്ങളാണ് പ്രയോഗിക്കുന്നത്. ധാതുക്കളൊന്നും ആരും പ്രയോഗിക്കാറില്ല. നമ്മൾ ഭൂ എന്നൊരിടത്തും പ്രയോഗിക്കേണ്ട ആവശ്യം വരുന്നു ധാതുവിന്. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ രൂപപ്പെട്ടു വന്ന ശബ്ദമാണ്. അങ്ങനെ സമാനമായ ഒരുപാട് ശബ്ദങ്ങൾ കാണുമ്പോൾ ഊഹിക്കുകയാണ് ഇതിന് ഒരു തുടക്കം വേണം നമുക്ക്. ആ തുടക്കം ഭൂവാണ്. അതിൽ നിന്ന് നാനാ ഭാവങ്ങളുണ്ടായി എന്നൊക്കെ കൽപ്പിച്ചാണ് ഈ വ്യുത്പത്തി ഉണ്ടാകുന്നത്. അല്ലാതെ ആരും ഒരു ധാതുവിൽ നിന്ന് ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല. പക്ഷെ നമുക്കിപ്പോൾ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ വ്യുത്പത്തി അനുസരിച്ച് ചിന്തിക്കുന്നതാണ് സൗകര്യം. ഇപ്പൊ ക്രിയാവാചികളായ ഭൂവാദികൾക്ക് ധാതുസഞ്ജയുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് സംജ്ഞകൾ ലഭിച്ചു. ഒന്ന് ഉപസർഗസംജ്ഞ പ്രാതികൾക്ക്, ധാതുസഞ്ജ്ഞ ഭൂവാദികൾക്ക്. ഉപസർഗ സംജ്ഞ വിധിക്കുമ്പോൾ അവിടെ സംജ്ഞ ആരാണ്? പ്രാതികൾ. ധാതു സംജ്ഞ വിധിക്കുമ്പോൾ അവിടെ സംജ്ഞ ഭൂവാദികൾ. അതെന്തിനു വേണ്ടി? അടുത്ത സൂത്രത്തിന് വേണ്ടിയിട്ടാണ്. ഉപസർഗാത് വൃത്തി ധാതു. ഈ സൂത്രത്തിൽ രണ്ട് സംജ്ഞയും വന്നു, ഒന്ന് ഉപസർഗസംജ്ഞ, മറ്റൊന്ന് ധാതുസംജ്ഞ. അവർണാന്താത് ഉപസർഗാത് ഋകാരാതു ധാതു പരേ വൃദ്ധി രേഖാദേശസ്യ. ഇതും കുറച്ച് സ്ഥലങ്ങളിലേ വരത്തുള്ളൂ, കാരണം ഈ സൂത്രം പ്രവർത്തിക്കണമെങ്കിൽ പൂർവ്വത്തിൽ ഒരു ഉപസർഗം വേണം, പരത്തിൽ ഇറുകാരം ആദിയിലുള്ള ധാതു വേണം, അങ്ങനെ വരുന്നിടത്തെ പ്രവർത്തിക്കും. അധികം ഉദാഹരണം കിട്ടത്തില്ല. ഇവിടെ ഇം വരുന്നു ആത്മഗുണയിൽ നിന്ന് ആത്തെന്നുള്ള ഇങ്ങോട്ട് വരുന്നുണ്ട്. ആത് ഉപസർഗാതെന്ന് വരും. ഉപസർഗത്തിന്റെ വിശേഷണവും ഏന വിധിസ്തദന്തസ്യ എന്നൊരു സൂത്രപ്രകാരം ആതെന്ന് പറയുന്നത് അവർണാന്തം എന്നാവും. അതാണ് അവർണാന്താത് ഉപസർഗാതെന്ന് പറഞ്ഞത്. അവർണാന്തമായ ഉപസർഗത്തിൽ നിന്നും ഋതി ധാതു യസ്മിൻ വിദിത്ത ദാതാവ് അഗ്രഹണേ. ഒരു സപ്തമി പറഞ്ഞുകൊണ്ടെന്ന് വരും ഒരു കാലം ആദിയിലുള്ള ധാതു പരമിരിക്കേ എന്ന് കിട്ടും. അവർണാന്തമായ ഉപസർഗത്തിൽ നിന്നും ഋകാരം ആദിയിലുള്ള ധാതു പരമിരിക്കേ പ്രരുച്ഛതയെന്നിരിക്കുന്നു. പ്ര എന്ന് പറയുന്നത് അവർണാന്തമായ ഉപസർഗമാണ്. ഉപസർഗ ക്രിയായോഗേ എന്നുള്ള സൂത്രം ഉണ്ട്. ഋകാരം ആദിയിലുള്ള ധാതുവിന്റെ രൂപമാണ് ഋച്ഛതി. ധാതു എന്ന് പറഞ്ഞാൽ ധാതുവിന്റെ രൂപം മതി. ഇവിടെ ആദ്യമാണല്ലോ പ്ര ഋ എന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് എന്താ പറയേണ്ടത്? ആ ഗുണവർണം. പക്ഷെ ഇവിടെ വൃദ്ധിയാ വേണ്ടത്, രൂപം അങ്ങനെയാണ് ആരെന്നാണ്. അതിനു വേണ്ടിയിട്ട് ഈ സൂത്രം പ്രത്യേകം വിധിച്ചു. അപ്പൊ ഇതും വൃദ്ധിയെ വിധിക്കുന്ന സൂത്രമാണ്. വൃദ്ധിരേതി എത്തിയതൂട്സു ഉപസർഗാദർതി ധാതു ആ ക്രമത്തിൽ വരുന്നതാണ്. അവർണാന്തമായ ഉപസർഗത്തിൽ നിന്നും ഋകാരം ആദിയായ ധാതു പരമിരിക്കുമ്പോൾ വൃദ്ധി ഏകാദേശമായി വന്നു. ആര് വന്നു? അത് സ്ഥാനാന്തരം വരുന്നു, ഉരണ്ടവരെ വരുന്നു. ആയിക്കും മുമ്പിൽ ഹ്രസ്വ അകാരം പരത്തിൽ ഋകാരം രണ്ടും കൂടെ ആര് വന്നു? പ്രാർത്ഥതി പ്രാർത്ഥതി പ്രാർത്ഥതി എന്ന് വരുന്നു. ഗമിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥത എന്ന് വെച്ചാൽ അതിന് എങ്ങനെ വേണോ അർത്ഥം പറയാം. വെറുതെ ഗമിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം, പോകുന്നു എന്ന് പറയാം. അങ്ങനെയൊക്കെ പലതരത്തിലും അർത്ഥം പറയാം. അങ്ങനെ അർത്ഥം വിശേഷിച്ച് വേണമെന്നുമില്ല, ഗമിക്കുന്നു എന്നും പറയാം. അല്ലെങ്കിൽ നല്ലവണ്ണം പോകുന്നോ ഓടിപ്പോകുന്നോ മനോഹരമായി പോകുന്നോ വളരെ വിശേഷപ്പെട്ട പോക്കാണെന്നോ എന്ത് വേണമെന്നും പറയാം സന്ദർഭം അനുസരിച്ച്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ നിർണ്ണയിക്കുന്നത് ഒരു വാക്യത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ എന്തുദ്ദേശത്തിലാണ്, എന്ത് താല്പര്യത്തിലാണെന്നുള്ളത് നോക്കിയിട്ടാണ്. അല്ല ഒരു അർത്ഥം ഇവിടെ കാണാതെ പഠിച്ചു വയ്ക്കേണ്ട കാര്യം. ഇത് നമ്മൾ മുമ്പ് പഠിച്ച സൂത്രമാണോ? ഇപ്പൊ വൃദ്ധി ഇപ്പൊ നമ്മൾ ഒരു സൂത്രം കൂടി പഠിച്ചു ആണോ? ശരി, എന്നാ പഠിച്ചു. അടുത്ത് പരരൂപം വിരിക്കുന്ന സൂത്രമാണ് ഏങ്ങി പരരൂപം. ഇതും ആ പ്രകടനത്തിൽ വരുന്നതാണ്. ഇവിടെയും പൂർവ്വത്തിൽ നിന്ന് ആത്തെന്ന് പറയുന്നത് വരുന്നുണ്ട്, ഉപസർഗവും വരുന്നുണ്ട്. അവിടെ ഉപസർഗത്തിന് വിശേഷണമാവും ആത്ത്. ഏന വിധിസ്ഥതന്തസ്യ വരും, അവർണാന്താത് ഉപസർഗാത് എന്ന് വരും. അതാണ് ഇവിടെ ആത് ഉപസർഗാത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏങ്ങി എന്ന് വന്നു കഴിഞ്ഞാൽ വരും യസ്മിന് വിധിത്തധാതുവൽഗ്രഹണെ, ഏങ് ആദിയായ ധാതു പുറത്തു നിന്ന് വരും. പരമിരിക്കെ പരരൂപം ഏകാദേശമാ സ്യാത്. പരരൂപം എന്ന് വെച്ചാൽ പരത്തിലെ വർണ്ണം, അതിനാണ് പരരൂപം എന്ന് പറയുന്നത്. പരത്തിൽ ഏത് വർണ്ണമാണോ ഇരിക്കുന്നത് അത് ഏക പൂർവപരയോഹോ പൂർവപരങ്ങൾക്ക് വരും. ഉദാഹരണം നോക്കുക, പ്ര ഏജത്തെ ഉപസർഗമാണ്. ഉപസർഗാഹ ക്രിയായോഗേ സൂത്രം അതിന് ഉപസർഗ സഞ്ജ്ഞ വിധിച്ചു. ഏജത്തെ ഏജർധാതുവാണ്, ദീപ്തവും ദീപ്തി എന്നുള്ള അർത്ഥത്തിൽ അല്ല, കമ്പന എന്നുള്ള അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ ശോഭ ദീപ്തി എന്നുള്ള അർത്ഥമാണ്, പ്രകാശിക്കുക എന്നുള്ള അർത്ഥമാണ്. കമ്പനാർത്ഥത്തിൽ പരസ്മീപതി എന്നോ അങ്ങനെ എന്തോ ദോഷങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുപോട്ടെ. ഇവിടെ ഇപ്പോൾ പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥം കൊടുക്കുക, പ്ര ഏജതെ എന്നിരിക്കുന്നു. പ്ര അവർണാന്തമാണ്, ഉപസർഗമാണ്. വൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഏത ഏങ്ങാതോ ധാതോ എന്ന് പറഞ്ഞാൽ പരെ എന്നെടുത്തോണം നമ്മൾ. ഏങ് ആദിയിലുള്ള ധാതു പരമിരിക്കേ നമ്മൾ ചേർത്തോണം സപ്തമി കണ്ടു കഴിഞ്ഞ. പരരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരവർണം. ഇവിടെ ഏജത്തെ എന്ന് പറയുന്ന എന്താണോ, ഏങ് ആദിയിലുള്ള ധാതു എന്ന് പറഞ്ഞാൽ ധാതുവിന്റെ രൂപം, ഏജ് ധാതുവിന്റെ ലട്ട് പ്രദോഷ ഏകോചനുണ്ട്. ഏജത്തെ ഏജത്തെ ഏജന്തേ ഏജസേധേ അത് ഏജത്തെ ഏങ്ങെന്ന് പറയുന്നതിൽ എ ഓ പ്രത്യാഹാരം. ആ ഏങ് ഏ ആദിയിലുള്ള ധാതു ഏജത്തെ ഇരിക്കുന്നു, പ്ര ഏജത്തെ എന്നിരിക്കുന്നു. അവർണാന്തമായ ഉപസർഗമായി പ്ര ഏജത്തെ ഏങ് ആദിയിലുള്ള ധാതു രൂപമായി ഏജത്തെ പ്ര ഏജത്തെ എന്നിരിക്കുന്നു. പരരൂപം ഏ എന്ന് പറയുന്നു, ഇതാണല്ലോ പരവർണം. പരരൂപം എന്ന് വെച്ചാൽ പരവർണം, അത് ഏകാദേശമാണ്. ഇവിടെയും ഏകാദേശ പ്രകടനമാണ്. ആ ഉറത്തിലെ ആ പരത്തിലെ ഏ അത് രണ്ടിൻ്റെയും സ്ഥാനത്ത് വരുന്നു. എന്ന് വെച്ചാൽ അത് പോയിട്ട് ഏ വരുന്നു, പ്രേജത്തെ എന്ന് വരുന്നു. അല്ല, പ്ര ഏജത എന്നിരുന്ന നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് വരണം, വൃദ്ധി വരണം. വൃദ്ധി രേച്ചി ഏച്ച് പരവരിക്കുന്നു, പൂർവ്വത്തിലെ വർണ്ണമാണ് വൃദ്ധി. ഒന്നാ എന്ത് വരും, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രയെങ്കിൽ പരരും. എത്തിയതെത്തി ഉത്സവം എന്ന് പറയുന്നിടത്ത് ഈ ഏങ്ങി പരരൂപത്തെ അവിടെ ബാധിക്കുക ചെയ്തത് ഏതീ വേദതയും. എന്താ അല്ല അപവാദം എന്ന് പറയുന്നതിന് മുമ്പിലോ പിമ്പിലോ ഒന്നൊന്നുമില്ല. അപവാദം എങ്ങനെയാണ് നോക്കുന്നത്, നിരവകാശോ വിധിർ അപവാദം. ഏതിനാണ് കൂടുതൽ സ്ഥലം കിട്ടുന്നത്, ഏതിനാണ് കുറച്ച് സ്ഥലം കിട്ടുന്നത്? വേണ്ട, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. അസൂത്രം എന്താ പറയുന്ന, അവർണത്തിൽ നിന്നും ഏച്ച് പരവിരിക്കുമ്പോൾ വൃത്തി വരും, ഇതിൻ്റെ ആവശ്യമേ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അവർണത്തിൽ നിന്ന് ഏച്ച് പരവിരിക്കുമ്പോൾ വൃത്തി വരുന്നു. ഇനി ഈ സൂത്രം പറയുന്ന എന്താണ്, അവർണാന്തമായ ഉപസർഗത്തിൽ നിന്ന് ഏങ്ങാദിയായ ധാതു പരമരിക്കുമ്പോൾ പരം ഏകാദേശം. ഇത് വരുന്ന ഇത് പഠിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ല, രണ്ട് സ്വതന്ത്ര സൂത്രങ്ങളാണ്. രണ്ടും പഠിക്കുന്ന ഒരാള് ഇത് പഠിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ല, അത് പഠിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ രണ്ടും ഒരാൾ പഠിക്കുമ്പോൾ അയാൾ ചിന്തിക്കും ഇവിടെ കുഴപ്പമുണ്ടല്ലോ. അവിടെ എന്താ പറഞ്ഞത്? അവർണത്തിൽ നിന്ന് ഏച്ച് പരം ഇരുന്ന് കഴിഞ്ഞാൽ വൃദ്ധി. അല്ല, അതായാലും അങ്ങനെ തന്നെ ഏത്തിയത് തീർച്ച പറഞ്ഞു. അവിടെ വ്യക്തമായും പറഞ്ഞു എന്നാണ് ഏച്ച് ആദിയിലുള്ള പിന്നെ ധാതു ഏത് ധാതു പരമിരിക്കും വൃദ്ധി വരുമെന്ന് പറഞ്ഞു. ആ സൂത്രത്തിന് അർത്ഥം അത്രേ അർത്ഥമുള്ളൂ. ആ സൂത്രം ഇതേ പറയുന്നുള്ളു. അവിടെ ഉത്സർഗമൊന്നും അപവാദമൊന്നും ഒന്നും പറയുന്നില്ല. അവർണത്തിൽ നിന്ന് ഇണുധാതുവും ഏത് ധാതുവും പരമിരിക്കും വൃദ്ധി വരും സ്വതന്ത്രമാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എന്ത് പറയുന്നു? അവർണത്തിൽ നിന്ന് ഏങ്ങാതിയായ ധാതു പരമിരിക്കുമ്പോൾ പരരൂപം വരും. ഇത് രണ്ടും പഠിക്കുന്നവരാണ് ചിന്തിക്കേണ്ടി വരും. അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എവിടെയാ ചിന്തിക്കേണ്ടി വരുന്നത്? ഒരു ഉദാഹരണം കാണുന്നു. തത്രേ പ്രയജതയെന്നിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ ചിന്തിക്കുന്നു, ഏത്യേതത്തി ഉത്സവരും ഇവിടെ വരാനൊരു സാധ്യതയില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇണുധാതുവില്ല, ഏത് ധാതുവില്ല, പിന്നെ അത് വരേണ്ട ആവശ്യമില്ല. ഒരു ഉദാഹരണം കാണുമ്പോൾ ചിന്തിച്ചു നോക്കാം, പിന്നെ ഇവിടെ എന്ത് വരും? വൃദ്ധി വരാമോ? വരാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് പൂർവ്വത്തിൽ അവർണാന്തമായ വിസർഗം വേണം, വരത്തിൽ ഏങ്ങാതിയായ ധാതു വേണം. അതുകൊണ്ട് ഇവിടെ വൃദ്ധിരേചിയല്ല, ഇത് അപവാദമായി. ആ സൂത്രമായിട്ട് ബന്ധമില്ല. ഏധത എന്ന് പറയുന്നത് ഏത് ധാതുവിന്റെ രൂപം, ഏജത എന്ന് പറയുന്നത് ഏജ ധാതുവിന്റെ രൂപം. അതിനെ അവിടെ പറഞ്ഞത് ഇക്ഷ്തിവോ ധാതു നടത്തിയ ശേ എന്നൊക്കെ അവിടെ പറഞ്ഞില്ലേ? ധാതുവിന്റെ രൂപമാണ്. രണ്ട് ധാതു, ഏതത എന്ന് പറയുന്നത് എന്താണ്? ഏത് ധാതു, ഇവിടെ ഏത് ധാതുവാണ്? വ്യത്യാസമുണ്ട്. ആ രണ്ടിടത്തും ഏ ആണ് ആദ്യം. അവിടെയും ഏ ആണ്, ഇവിടെയും ഏ ആണ്. പക്ഷെ എത്തിയത് സൂത്സുവിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ ഇന്ന് ധാതുവല്ല, ഏത് ധാതുവല്ല. ഇപ്പൊ രണ്ട് സ്വതന്ത്രം, രണ്ട് സൂത്രത്തിന്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മളാണ് ചിന്തിക്കുന്നത് ഏത്, ഇതിലെ ഉത്സർഗവിധി ഏതാണ്, അപവാദവിധി ഏതാണ്, ഏത് പ്രവർത്തിക്കണം, നിമിത്തങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പൊ പ്രേജിതം എന്നുള്ളത് ഈ സൂത്രത്തിനെ പ്രവർത്തിക്കാൻ പറ്റും, വേറൊന്നിനും പ്രവർത്തിക്കാൻ അവിടെ പറ്റത്തില്ല. വൃദ്ധിക്ക് സാധ്യതയുണ്ട്, പക്ഷെ അതിന് നിഷേധിച്ചു കഴിഞ്ഞു. അടുത്ത് ഉപോഷതി, ഉഷദാഹെ എന്ന് പറയുന്ന ധാതുവിന്റെ രൂപമാണ് ഓഷധി. ഉപ്പ ഓഷധി എന്നിരിക്കുന്നു. ഏങ്ങെന്ന് പറയുന്നതിൽ രണ്ട് ശബ്ദങ്ങളുണ്ട്, അതാണ് രണ്ടും കാണിച്ചത്. ഏ ഓ, ഏയും ഓയും. അതിൽ ഓ ആദിയിലുള്ള ധാതുവിന്റെ രൂപമാണ് ഓഷധി. പൂർവ്വത്തിലിരിക്കുന്നു ഉപ ഉപ എന്ന് പറയുന്നു. ഉപസർഗമാണ് നമ്മൾ പഠിച്ചല്ലോ. പ്ര പര അപ സമ അനു അവ നിസ്സുന്ദര വിയാങ്ങ്യാധി അഭിയാധി സുത് അഭിപ്രതി പരി ഉപ. ഏറ്റവും അവസാനത്ത് ഉപ ഉപസർഗം ഇരിക്കുന്നു. പരത്തിൽ ഓഷധി ഇരിക്കുന്നു. ഓഷധിയില്ല ഓ. ഉപ ഔഷധി എന്നിരിക്കുന്നു. അപ്പോൾ അപർണാന്തമായ ഉപസർഗമാണ്, അതിൻ്റെ പരത്തിൽ ഔഷധി ഇരിക്കുന്നു. തേങ്ങാദിയായ ധാതു ഇരിക്കുന്നു. അപ്പോൾ ഉപ ഔഷധി എന്നിരിക്കുന്നു. സൂത്രത്തിൽ പറഞ്ഞ നിബന്ധനകളെല്ലാം ഇവിടെ വന്നു. ഉപത്തിൽ അവർണാന്തമായ ഉപസർഗമാണ്, പരത്തിൽ ഔഷധിയിലോ ഇരിക്കുന്നു. ഇപ്പോൾ പരരൂപം, ഓ പരരൂപം എന്ന് വെച്ചാൽ പരവർണം. ഏകാദശമായി വരുന്നു, ആയും ഓയും പോയിട്ട് റോ വരുന്നു, ഉപോഷതി എന്ന് വരുന്നു. ഇതും എങ്ങനെയാണോ ഒരു വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കണം. പിന്നെ പൊതുവെ പറഞ്ഞാൽ ഉപശബ്ദത്തിന് സമീപമെന്ന് അർത്ഥമുണ്ട്. ഓഷധി എന്ന് വെച്ചാൽ ദഹിക്കുന്നു എന്നാണ്, വേണമെങ്കിൽ ഉപോഷധി സമീപത്ത് ദഹിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഒരു അർത്ഥം തന്നെ വേണം, നിർബന്ധമില്ല. അത് അത് പ്രയോഗിക്കുന്നിടത്തുനിന്ന് മനസ്സിലാക്കണം. ശിഷ്ടന്മാർ ഏതർത്ഥത്തിൽ എവിടെ പ്രയോഗിച്ചിരിക്കുന്നു അത് കണ്ടിട്ട് അർത്ഥം മനസ്സിലാക്കണം. ഈ കൊടുത്തിരിക്കുന്ന പല ഉദാഹരണങ്ങളും എവിടെയാണ് പ്രയോഗിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇപ്പോൾ എങ്ങി പരരൂപം പരരൂപപ്രകരണമാണ്. ആ പരരൂപപ്രകരണത്തിൽ വരുന്ന ഒരു വാർത്തയുമാണ് ശകന്ധ്വാദിഷു പരരൂപം വജ്യം. നമ്മൾ പഠിച്ചുണ്ട് അല്ലേ? പഠിച്ചോ? ആ എന്നാ ഇപ്പൊ പഠിക്കാൻ പോകുന്നു. അവിടെ വരുന്നതാണ് ടി സഞ്ജാതോ അച്ചോ അന്ത്യാദി ടി. ഇത് ടി സഞ്ജ വിധിക്കുന്ന സൂത്രം. ശകന്ധ്വാദിഷു പരരൂപം വാച്യം എന്ന് പറയുന്നത് ശകന്ധ്വാദികളിൽപ്പെട്ട ശകന്ധ്വാദി ഗണമാണ്. ആ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾക്ക് പരരൂപം വിധിക്കുമ്പോൾ ആ പരരൂപം പരത്തിന്റെ രൂപം ടീക്ക് വരണമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ടി സഞ്ജ വിധിക്കുന്നത്. നേരത്തെ പറഞ്ഞ എന്താണ്? പരരൂപം ഏകാദശം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പൂർവത്തിനും പരവർണത്തിനും പരരൂപം വരും. ഇവിടെ പറയുന്ന അതല്ല. ശകന്ധ്വാദിഷു പരരൂപം വാച്യത്തിൽ പറയുന്ന എന്താണ്? പരരൂപം ടീക്ക് വരണമെന്ന്. പൂർവപരങ്ങൾ തന്നല്ല, ടീക്ക്. അവപൂർവത്തിലെ ടീക്കും പരത്തിലിരിക്കുന്ന ശബ്ദത്തിനും കൂടെ പരരൂപം വരും. അതിനുവേണ്ടി ടീ എന്തെന്നറിയണം. ടീ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അവസാനത്തെ വർണ്ണം അല്ലെങ്കിൽ അതിനോട് തൊട്ടു മുമ്പിൽ വരുന്ന വർണ്ണം കൂടി ചേർന്ന് വരുന്ന ഭാഗം എന്നുവെച്ചാൽ അവസാനത്തെ രണ്ടക്ഷരങ്ങൾ, അവസാനത്തെ ഒരു വ്യഞ്ജനം അല്ലെങ്കിൽ അവസാനത്തെ സ്വരത്തിനും വ്യഞ്ജനത്തിനും കൂടെ ചേർന്നാണ് ടി സഞ്ജ വരുന്നത്. അതിവിടെ പറയുന്നത് അച്ചോ അന്ത്യാദി ടി. അതെല്ലാം അവിടെ വിശദീകരിച്ചാണ്, അതുകൊണ്ട് ഇനി ഞാൻ വിശദീകരിക്കുന്നത്. അച്ചാം മധ്യയോ അന്ത്യ, അച്ചുകളിൽ അവസാനത്തെ അച്ചും ആദ്രയസ്യ, അത് ആദ്യമായി വരുന്ന ആ സമൂഹം എന്നുവെച്ചാൽ അവസാനത്തെ വ്യഞ്ജനവും അതിനു മുമ്പുള്ള സ്വരവും. തട്ടി സഞ്ജസ്യ, എന്തിനൂടെ ടിസഞ്ജ വിധിച്ചു? ശകന്ധ്വാദിഷു പരരൂപം വാച്യം. ശകന്ധ്വാദികൾ എന്നുവെച്ചാൽ ശകന്ധ്വാദി ഗണമാണ്. അതിന് ആ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾക്ക് സന്ധി വരുന്നിടത്ത് ഇതുമെല്ലാം പ്രേജതി ഉപോഷതി ഇതെല്ലാം ഉപസർഗ സന്ധികളാണ്. നമ്മൾ സാധാരണ സന്ധി ചെയ്യുന്നിടത്ത് ആവശ്യമായി വരുന്നതല്ല. അവിടെ നിന്ന് നമ്മൾക്കിപ്പോൾ പ്രേജതി എന്ന് കണ്ടുകഴിഞ്ഞാൽ പ്രേജതി എന്ന് പിരിക്കാൻ നമുക്ക് അവകാശമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതങ്ങനെയാണ് പ്രേജതി ഉപോഷതി. അവിടെ ഉപസർഗവും ദാതും കൂടെ ചേർന്ന് പ്രയോഗിച്ചിരിക്കുകയാണ്. നമ്മൾ തിരിച്ചെടുക്കേണ്ട കാര്യമൊന്നും അതുകൊണ്ട് വിശേഷിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നു. ഇവിടെ ശകന്തു കർക്കന്തു ഇതൊക്കെ സമാസത്തിൽ വന്നിരിക്കുകയാണ്. നമ്മളവിടെ നിന്നും പിരിക്കേണ്ട ആവശ്യമില്ല. പദച്ഛേദത്തിന്റെ ആവശ്യമില്ല. വിഗ്രഹമാണ് അവിടെ ആവശ്യം, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശകന്തു ശകന്ധ്വാദിഷ പരരൂപം വാച്യം എന്ന് പറഞ്ഞുകൊണ്ട് ശകന്ധ്വാദി ഗണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. വാർത്തികാരനാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്, ശകന്ദ്വാദിഷു പരരൂപം വാച്യം. അതുകൊണ്ട് ഇത് വാർത്തികാരന്റെ ഗണമാണെന്ന് ഊഹിക്കാം. പാണിനി ഇങ്ങനെ ഒരു ഗണം ഉണ്ടാക്കിയിട്ടില്ല, അതും പറയാൻ പറ്റില്ല. കുറെ ശബ്ദങ്ങൾ ഈ ഗണത്തിലുണ്ട്. അവിടെയെല്ലാം പരരൂപമാണ് വരുന്നത്, അതും ടീക്ക്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ശബ്ദങ്ങളും ഇതുപോലെ തന്നെ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുള്ളതാണ് സാഹിത്യത്തിലും അവിടെ ഇവിടെ. ഇപ്പൊ പാണിനി പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ശബ്ദം പ്രയോഗിക്കാൻ പറ്റത്തില്ല. പാണിനി പറഞ്ഞിരിക്കുന്ന എന്താണ്? ശക അന്തു എന്നിരുന്നു കഴിഞ്ഞാൽ സവർണ ദീർഘം വന്നിട്ട് ശകാന്തു എന്ന് വരണം. ശക അന്തു ശകാന്തു. ഇന്നത്തെ വൈയാകരണന്മാരാണെങ്കിൽ എന്ത് പറയും? ശകന്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ പറയും ഏ ഇതാസംബന്ധമാണ്. കാരണം പാണിനി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ശക അന്തു എന്നിരുന്നാൽ അകസവർണ ദീർഘ വന്നിട്ട് ശകാന്തു എന്ന് വരണം. അതുകൊണ്ട് ഈ രൂപം തെറ്റാണ്. പക്ഷെ അന്നത്തെ വൈയാകരണൻ പറഞ്ഞ അങ്ങനെയല്ല. പാണിനി പറഞ്ഞതനുസരിച്ച് ശക അന്തു എന്ന് പറഞ്ഞാൽ ശകാന്തു എന്ന് തന്നെയാണ് വരേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ആ ശബ്ദത്തിന് ഒരർത്ഥമുണ്ട്. ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അർത്ഥവും മനസ്സിലാക്കാം. അതുകൊണ്ട് അതിനെ തെറ്റെന്നല്ല പറയേണ്ടത്, ആ പ്രയോഗത്തിന് ഒരു നിയമത്തെ നമുക്ക് ഉണ്ടായിക്കളേ. എന്താണ് നിയമം? ശകന്ദ്വാദിഷു പരരൂപം വാച്യം. അവിടെ അകസവർണ ദീർഘ വരേണ്ടതിന് പരം പകരം പരരൂപത്തെ വിധിക്കണം, പരവർണത്തെ വിധിക്കണം. ഇപ്പൊ ശക അന്തു എന്നിരിക്കുന്നിടത്ത് പരവർണം എന്ന് പറയുന്ന അന്തുല ആ അത് ഏകാദേശമായിട്ട് വരും. ഇവിടെ എന്ന് പറഞ്ഞു ടേ ഹേ, പൂർവത്തിലെ ടീക്ക് വരണമെന്ന് പറഞ്ഞു. പരത്തിലെ വർണ്ണം പൂർവത്തിന് വരണം, പൂർവത്തിന് ടീക്ക് വരണം. അപ്പൊ പരത്തിനോ അത് തന്നെ. ഫലത്തിൽ എന്തുവരും? ആ തന്നെ വരും. ടീക്ക് വരുമെന്നാ പറഞ്ഞത്, പരത്തിലോ വരണം. പരത്തിലോ അവിടെയോ തന്നെ. പക്ഷെ ഏകാദേശമായി വരും പൂർവപരങ്ങൾക്കെന്ന് പറയുന്നതിന് പകരം പറഞ്ഞു എന്താണോ പരവർണം പൂർവത്തിൽ ടീക്ക് വരും എന്ന് പറഞ്ഞു. ടീ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു? അചോന്ത്യാദി ടി, അചോന്ത്യാദി ടി. ആ ടി എവിടെയായിരിക്കും എപ്പോഴും വരുന്നത്? എവിടെയായിരിക്കും? അന്ത്യം. ഒരു ശബ്ദത്തിന്റെ അന്ത്യത്തിൽ വരും. അപ്പൊ പൂർവം എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായി? ശക എന്ന് പറയുന്നതിന്റെ അന്ത്യം, അന്ത്യമായ അകാരമായി അവിടുത്തെ ടി. അപ്പൊ ടി ആയ അകാരത്തിന് എന്ത് വരുന്നു? ഫലത്തിൽ അകാരം വരുന്നു എന്ന് വെച്ചാൽ രണ്ടിനും കൂടെ ഫലത്തിൽ ഒരകാരം വന്നു. പരരൂപമല്ലേ വരാവോ? ഇപ്പൊ ശകന്തു എന്ന് വന്നു. ശകന്തു എന്ന് പറയുന്നത് ശക എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ്. അവിടെയുള്ള അന്ധു കൂപം കിണർ, അതിനാണ് ശകന്തു. ഇപ്പോ നമ്മൾ ചിന്തിക്കും ഒരു കിണറിനൊരു പേരോ ശകന്തു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഓരോ പൈപ്പ് വെക്കും ഓരോ പേര് കൊടുക്കണമെന്ന്. ഇന്നത്തെ പോലെയല്ല, പഴയകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ നാട് പോലെയല്ലല്ലോ. വെള്ളമൊന്നുമില്ലാത്ത സ്ഥലത്ത് ഒരു നാടറിയപ്പെടുന്ന ഒരു കിണറിന്റെ പേരിലായിരിക്കും. കാരണം എല്ലാ ജനങ്ങളും വഴിയാത്രക്കാരും എല്ലാം വെള്ളം കുടിക്കാൻ എല്ലാ ആവശ്യത്തിനും ആശ്രയിക്കുന്നത് പ്രത്യേകിച്ചും പണിനിയുടെ സ്ഥലത്തൊക്കെ, മഴ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു കിണറിനായിരിക്കും. അപ്പോൾ അന്നെല്ലാം കച്ചവടക്കാരും എല്ലാം അറിയപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ആ സ്ഥലം അറിയപ്പെടുന്നത് കിണറിന്റെ പേരിലായിരിക്കും. ഇപ്പൊ കിണർ പ്രസിദ്ധമായി ശകന്തു, അവിടെ ശകന്മാരുടെ ആ ദേശത്ത് ശകദേശത്ത് ഒരു കിണറുണ്ട്, ശകന്തു എന്നാണ് അതിന്റെ പേര്. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പേരിന് ഒരു കിണറിന് തന്നെ ഒരു പേര് വന്നു. ഇന്നത്തെ കാലമല്ല, പഴയ കാലം, അതുകൂടെ മനസ്സിയിരിക്കുന്നു. അങ്ങനെ അത് പ്രസിദ്ധമായി, അങ്ങനെ ഒരു പേര്, ഒരു സ്വപ്നയാണ്. പാണിനിയുടെ കാലശേഷമായിരിക്കും അത് പ്രസിദ്ധമായത്. വാർത്തകാരൻ അത് കണ്ടെത്തി നിയമത്തെ ഭേദഗതി ചെയ്തു. അങ്ങനെ നിയമത്തിലൊന്നും വലിയ വാശിയൊന്നും വേണ്ട, അത് സവർണ്ണ ദീർഘ ഇത് വരുന്നോട്ടെ. ടീക്ക് പരരൂപം വിധിയോ? ടീക്ക് പരരൂപം വിധിച്ചതിന് പ്രത്യേക താല്പര്യമുണ്ട്. കാരണം ഇവിടെ ഇപ്പൊ പരരൂപം എന്ന് പറഞ്ഞാലും മതി, ടീ എന്ന് പറയണ്ട. പരരൂപ ഏകാദേശമായി വരുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ശകന്ധാദി ഗണത്തിൽ ചില ശബ്ദങ്ങൾക്ക് ടീ എന്ന് പറഞ്ഞാലും ശരിയാവും. അതുപോലെ കർക്കന്തു, കർക്ക അന്തോ എന്നിരിക്കുന്നു. ബദരീഫലം ബേർ എന്ന് പറയും ഹിന്ദിയിൽ, അതിന്റെ പേരാണ് കർക്കന്തു. കർക്ക അന്തു എന്നിരിക്കുന്നു. കർക്ക അന്തു ആ ഫലത്തിന്റെ പേരാണ്. അതും കർക്കാണാം, ദേശവിശേഷാണാം, ഒരു പ്രത്യേക സ്ഥലമാണ് അവിടെ കാണുന്ന ഒരു ഫലമാണ്. അതുകൊണ്ട് തന്നെ കർക്കന്തു എന്ന് പേരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സ്വപ്നങ്ങളാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പഴത്തിന്റെ പേര് കർക്കന്തു. അത് കർക്ക അന്തു എന്നിരിക്കുമ്പോൾ അങ്ങനെ ഉത്പാദിപ്പിക്കുമ്പോൾ പൂർവത്തിലകാരം പരത്തിലകാരം അത് സവർണ്ണ ദീർഘ വരണം. കർക്കാന്തു എന്ന് വരണം. ഇപ്പോഴാണ് വാർത്തകാരൻ കണ്ടിട്ട് പറയുന്നു അങ്ങനെയല്ലല്ലോ, കർക്കന്തു എന്നാണല്ലോ. എന്നാ നിയമം ഭേദഗതി ചെയ്യാം. ശകന്ധ്വാദി എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്, ആ ഗുണത്തിൽ കർക്കന്തു എന്ന് പറയുന്ന ശബ്ദവുമുണ്ട്. അതിനെ ഉൾപ്പെടുത്തുക അവിടെ, എന്നിട്ട് പരരൂപം ഇരിക്കുക ടീക്ക്. അവിടെ പരരൂപം ടീക്ക് എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പൂർവപരങ്ങൾക്ക് പരവർണം ഏകാദേശമായി വരുമെന്ന് പറഞ്ഞാലും ശരിയാകും. ടീ എന്ന് പറഞ്ഞതിന്റെ ആവശ്യം വരുന്ന അടുത്ത സ്ഥലത്താണ് മനീഷ. മനീഷ ബുദ്ധി, മനീഷ എന്ന് പറയുന്നു. മനസ്സഹ ഈഷ എന്നാണ്, മനസ്സിന്റെ ഗതി, മനസ്സിന്റെ പോക്ക്. ബുദ്ധി എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു വിശേഷതയാണല്ലോ, അന്ധകരണത്തിന്റെ ഒരു വിശേഷത. മനസ്സഹ ഈഷ എന്ന് വിഗ്രഹിച്ചു കഴിയുമ്പോൾ അവിടെ ഷഷ്ടി സമാസം വരും. സമാസ കാര്യങ്ങളെല്ലാം നടന്നിട്ട് മനസ് ഈഷ എന്നിരിക്കും. മനസ് ഈഷ, ഇവിടെ തന്നെ ടീയുടെ ആവശ്യം വരും. മനസ് ശബ്ദത്തെ എടുക്കുക, അച്ചോ അന്ത്യാദി ടീ, അച്ചാം മധ്യേ യോ അന്ത്യ മനസ്സിലെ ആകാരം ആണ് മനസ്. അവിടെ രണ്ടച്ചുകളാണ് ഉള്ളത്, മകാരത്തിലൊരകാരം, ന നകാരത്തിലൊരകാരം. അപ്പം രണ്ടച്ചുകൾ, ആ രണ്ടച്ചുകൾ അതിനാണ് പറയുന്നത് അച്ചാം മധ്യേ യോ അന്തിഹ അവസാനത്തെ അച്ച് അസിലെ അകാരം. അത് അച്ചാം മധ്യം എന്തിയ സ ആദ്രിയസ്യ സമൂഹസ്യ, ആ സ്വരം ആദ്യമായി വരുന്ന സമൂഹം, തുടക്കത്തിൽ വരുന്ന ആ സമൂഹം അസ് മനസ്സിലെ അസ്. തട്ടി സജ്ഞം സ്യാ, അതിന് ടിസജ്ഞയുണ്ട്. ആ സ്വര വ്യഞ്ജന സമുദായം അസ്, അതിന് ടിസജ്ഞയുണ്ട്. അത് ടിയായി. ഇപ്പം മനസ്സ് വിഷാന്നിരിക്കുന്നു, ഇവിടെ സന്ധി ചെയ്യണം. സമാസം വന്ന് സന്ധി ചെയ്യണം. സമാസം വന്നു കഴിഞ്ഞാൽ അവിടെ സന്ധി ഉണ്ടെങ്കിൽ അത് ചെയ്യണം. മനസ്സ് ഈഷാന്നിരിക്കുന്നു. അസ് പരത്തിലീയിരിക്കുന്നു. ഈഷ പരത്തിലൂടെ ഈയാണ്, ഈശയിലാദി വർണ്ണം. ശകന്ധ്വാദിഷ പരരൂപം വായിച്ച് മനീഷ എന്ന് പറയുന്നത് ശകന്ധ്വാദി ഗണത്തിൽപ്പെട്ടതാണ്. ഇവിടെ പരരൂപം വരുത്തണം. പരം രൂപം എന്ന് പറഞ്ഞാൽ പരവർണം ഈ, അത് നേരെ ടീക്ക് വരും. അപ്പോ ഈ ടീക്ക് വന്നു കഴിഞ്ഞാൽ മന ഈ അസുപോയി മനീ ഷ മനീഷ ഇങ്ങനെ ഈ ശകുന്തവാദി ഗണത്തിൽ വേറെ ഈ ശബ്ദങ്ങളുണ്ട്. ഹലീഷ, ലാംഗലീഷ, പതഞ്ജലി, കുലട, പല ശബ്ദങ്ങൾ എല്ലായിടത്തും വന്നുവരും. പതത് അഞ്ജലി എന്ന് പറയുന്നു. പതൻ അഞ്ജലി എന്നും ചിലർ പറയും, പതത് അഞ്ജലി എന്നും പറയും. എന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ പതത് അഞ്ജലി, അവിടെ പരരൂപം വരുമ്പോൾ പതത്തിൽ അത്തുപോയി ആ ഇങ്ങോട്ട് വരുന്നു, അപ്പൊ പതഞ്ജലി എന്ന് വരും. പതൻ അഞ്ജലി അന്ന് പോയി, അഞ്ജലിയിലെ ആ പൂർവ്വത്തിലേക്ക് വരുമ്പോൾ പതഞ്ജലി. കുലട, കുല അട, കുലയിലാകാരം ടിയായി, അടയില പരരൂപം വരും കുല്ലട. ഹലീഷ, ഹല ഈഷ, ആ അടിസ്ഥാനത്ത് ഈ വരും ഹലീഷ, കലപ്പയുടെ പിടി ഹലീഷ. ലാംഗലീഷ, ഹലം ലാംഗനം എല്ലാം കലപ്പ. പഴയകാലത്ത് ഉഴാൻ ഉപയോഗിച്ചിരുന്ന സാധനം, കാളയെ കെട്ടിപ്പോയെന്നും മറ്റും. കാരണം ഇന്ന് കലപ്പയെന്നും പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ലാംഗല ഈഷ അവിടെ നിന്ന് വരുന്നു, അതിൻ്റെ നീണ്ടിരിക്കുന്ന ഭാഗം കമ്പ്, അതിൻ്റെ ഒരു തടി, അങ്ങനെയാണ് പറയുന്നത്. ലാംഗലീഷ, ഇങ്ങനെ നിരവധി ശബ്ദങ്ങളെ, അതായത് ഇപ്പൊ പതത് അഞ്ജലി എന്ന് പറയുന്നിടത്തോ ടീക്ക് പരരൂപം വന്നു, അല്ലെങ്കിൽ പതനഞ്ജലി എന്നെല്ലാം വരും, പതത് അഞ്ജലി എന്നൊക്കെ വരും, അല്ലെങ്കിൽ വേറെ രൂപങ്ങൾ മാറിപ്പോവാം. മനസ്സീഷ എന്നേ ഇരിക്കത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ സമാസം വന്നു, പദസ്ഞം വന്നു, സകാരത്തിൻ്റെ അടുത്ത് വിസർഗം വന്നു, ഉത്തം വന്നു, പലതവും വരാം, ഒരു ഭോഗം മാറിപ്പോവും, ഉപശകല്യസി വരാം. അപ്പോൾ ഇവിടെ മനസ്സ് അസിന് പരരൂപം വന്നു, മനീഷ വന്നു. ഈ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാം പരരൂപം മതി വിരിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ പൂർവ്വത്തിലുള്ള സ്വരത്തിന് അല്ലെങ്കിൽ പൂർവ്വത്തിലുള്ള ടീക്ക്, ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സൂത്രകാരൻ എന്റെ അഭിപ്രായ പ്രകാരം ശകന്തു എന്നുള്ളിടത്ത് അഗസ്വരന്റെ ദീർഘവർണം, പക്ഷെ രൂപം അങ്ങനെയല്ല പ്രചരിച്ചത്. പരരൂപം എന്ന രൂപമാണ്. അപ്പൊ ഭാരതികാരം കണ്ടിട്ട് പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ കുറച്ച് ശബ്ദങ്ങളുണ്ട്, അതിനെയെല്ലാം നമുക്ക് ഒരു ഗണത്തിൽപ്പെടുത്തിയിട്ട് അവിടെ പരരൂപം വിധിക്കാം. അപ്പോൾ ദീർഘത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റ് സന്ധികളുടെ ആവശ്യമില്ല. അങ്ങനെ ശകുന്തവാശ പരരൂപം വാശുവെന്ന് പറഞ്ഞു. വീണ്ടും പ്രശ്നമുണ്ടായി. എന്താണ് മൃത്തണ്ട എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, മൃത്തണ്ട ശബ്ദം. അവിടെ പരരൂപം വന്നിരിക്കുന്നു, മൃത അണ്ട പരരൂപം വന്നിട്ട് മൃതണ്ട എന്ന് പറഞ്ഞു. മൃത അണ്ട മൃതണ്ട, അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഇത് ശകന്തവാദി ഗണത്തിൽ പെട്ടിട്ടില്ല, മൃദണ്ഡ ശബ്ദാഗണത്തിൽ പെട്ടിട്ടില്ല. പക്ഷെ അവിടെയും പരരൂപമാണ്, മൃത അണ്ടാന്നിരിക്കുന്നിടത്ത്. പാണിനി പറഞ്ഞനുസരിച്ചാണെങ്കിൽ അഗതസ് പറഞ്ഞ ദീർഘം വന്നിട്ട് മൃതാണ്ടാന്ന് പറഞ്ഞു, ദീർഘം പറഞ്ഞു, അത് വന്നിട്ടില്ല. സകന്ധ്വാദി ഗണത്തിൽപ്പെട്ട ശബ്ദമാണെങ്കിൽ അവിടെ പരരൂപം വരണം, സകന്ധ്വാദി ഗണത്തിനുമില്ല. പിന്നെന്ത് ചെയ്യും? അപ്പോ അതിനുശേഷം വന്ന ആചാര്യന്മാര് അത് തെറ്റെന്ന് പറഞ്ഞില്ല, ആ ശബ്ദം തെറ്റാണ്, എന്താ കേട്ടപ്പോ അർത്ഥം മനസ്സിലാവുന്നു, പിന്നെ എന്തിനാ തെറ്റുന്നത് പറഞ്ഞു. ഇന്ന ഒരു കാര്യം ചെയ്യാം, ഈ ഗണത്തിനെ നമുക്ക് വലിച്ചു നീട്ടാം. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഗണത്തിൽ ഇതുപോലെയുള്ള ഏത് ശബ്ദങ്ങളെയും ഉൾപ്പെടുത്താം എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ മതി, പുതിയൊരു ഗണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതായത് ഈ ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾക്ക് വരുന്ന പരരൂപം, ആ പരരൂപം വരുന്ന ശബ്ദങ്ങൾ ഈ ഗണത്തിന് പുറത്തുണ്ടെങ്കിൽ അതിനെക്കൂടി ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊള്ളണം എന്ന് നമുക്കങ്ങ് സ്വീകരിക്കാവുന്നതാണ്. പിന്നീട് നിയമം ഉണ്ടാക്കി, ശബ്ദം തെറ്റുന്നല്ല പറഞ്ഞത്. ആ നിയമത്തിന്റെ പേരാണ് ആകൃതി ഗണം. ആകൃത്യ ഗണ്യത്തെ ഇത്യാകൃതി ഗുണം, ആകൃതി കൊണ്ട് ഗണിക്കപ്പെടണമെന്നാണ്. അതായത് സമാനമായ രൂപങ്ങളെ കണ്ടുകൊണ്ട് ആ ശബ്ദങ്ങൾ ഈ ഗണത്തിൽപ്പെട്ടതായി കരുതണം എന്നാണ്. അതാണ് ആകൃതി ഗണത്തിന്റെ അർത്ഥം. ഇപ്പൊ ശകന്ധ്വാദി ഗണം എന്ന് പറയുന്നത് ആകൃതി ഗണമാണ്. അതാണ് ഇവിടെ പറഞ്ഞത് അയം ആകൃതി ഗുണ, ഇത് ആകൃതി ഗുണമാണ്. ഈ ഗണത്തിൽ, ഈ ഗണത്തിൽ ഏതൊക്കെ ശബ്ദങ്ങൾ ഉണ്ട് എന്നുള്ളത് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പെടാത്ത ഒരു ശബ്ദം കണ്ടു, മൃദണ്ഡ ശബ്ദം. അപ്പൊ അതിനെയും എന്ത് ചെയ്യണം, തള്ളിക്കളയണ്ട, ഈ ഗണത്തിൽ ഉൾപ്പെടുത്തി പരരൂപം വരുത്തണം എന്ന് പറഞ്ഞാൽ മൃത ഉണ്ടാകുന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും, പരരൂപം വന്ന് മൃദണ്ഡ ശബ്ദം വരും, അതിൽ നിന്ന് പ്രത്യേകം വന്നിട്ട് മാത്തണ്ട എന്നുള്ള രൂപം വരും. അപ്പം ആദ്യം മൃദണ്ഡ ശബ്ദം ശ്രദ്ധിക്കണം, മൃത അണ്ട, ആ മൃതയിലകാരം അണ്ടയിലകാരം, അവിടെ പൂർവത്തിന്റെ ടീക്ക് പരരൂപം വരും. എന്തുകൊണ്ട്? ശകന്ധ്വാദി ഗണം ആകൃതി ഗണമായതുകൊണ്ട്. എങ്ങനെ വരും? ശകന്ധ്വാദിഷ പരരൂപം വായിച്ച് വാർത്തിക പ്രകാരം. ഇപ്പൊ മൃദണ്ഡ ശബ്ദം, മൃദണ്ഡസ്യ അപത്യം മാർത്തണ്ഡ, മാർത്തണ്ഡൻ സൂര്യന്റെ പേരാണ് മാർത്തണ്ഡൻ. യോഗി മാർത്താണ്ഡനാണല്ലോ എന്ന് ചിലരുടെ മനസ്സിൽ വരും, മാർത്തണ്ഡൻ അല്ലേ. പാണിനിയുടെ നിയമം അനുസരിച്ച് മാർത്തണ്ഡനെ അകത്തുള്ളൂ. കാലം കഴിഞ്ഞപ്പം മാർത്തണ്ഡൻ എന്തായി മാറി? മാർത്താണ്ഡനായി മാറി. ഇപ്പൊ അത് ശരിയാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ വ്യാകരണന്മാരെ തെറ്റും ശരി, ആൾക്കാർ ഒരേ ഈ മാർത്താണ്ഡൻ ശരിയാണ്. ആര് പറഞ്ഞു മാർത്താണ്ഡൻ പിടി അവനെ? തെറ്റാണ്. ഇപ്പൊ അത് ശരിയാണ്. അതിനെയും പിന്നെ പാണിനി എന്മാരെ അതും ശരിയാക്കിയിട്ടുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല, പാണിനിയന്മാരുടെ കയ്യിൽ കിട്ടിയാൽ അവരേതിനെയും ശരിയാക്കും. ഇത് നമ്മൾ ഇനി പഠിക്കും. മൃദണ്ഡം എങ്ങനെ മാർത്താണ്ഡമാകും, തസ്യാപത്യം അണ്ണുപ്രത്യം വന്ന് ആദിപ്രത്യം വന്ന്, അതെല്ലാം ഇവിടെ ഇപ്പൊ പ്രത്യേകം പറഞ്ഞിട്ട് ആൾക്കാരെ കുഴപ്പിക്കേണ്ട കാര്യം. ഇത്രയും നമ്മളിവിടെ മനസ്സിലാക്കുക, മൃത അണ്ടാന്നിരിക്കുമ്പോൾ അകസവന ദീർഘം വന്നു, മൃതാണ്ടാന്ന് രൂപം വരേണ്ടതാണ്. പക്ഷേ രൂപം മൃദണ്ടാന്നാണ്. അതിനു വേണ്ടിയിട്ട് എന്താ വഴി? ശകന്ധ്വാദി ഗണത്തിൽപ്പെടുത്താമെന്ന് വെച്ചാൽ അതിനകത്തില്ല. അതുകൊണ്ട് ആചാര്യന്മാരൊരു ബുദ്ധി പ്രയോഗിച്ചു, ശകന്ധ്വാദി ഗണത്തിൽ അവിടെ വരുന്ന പരരൂപം, ടീക്ക് പരരൂപം വരുന്ന ഏതെല്ലാം ശബ്ദങ്ങളുണ്ടോ അതിനെല്ലാം ഉൾപ്പെടുത്താം എന്ന് വെച്ചാൽ ആ ഗണത്തെ ആകൃതി ഗണമായി എടുക്കുക. അങ്ങനെ ഒരുപാട് ഗണങ്ങൾ ആകൃതി ഗണങ്ങളാണെന്ന് വെച്ചാൽ ഭാഷ പരിണമിച്ച് പരിണമിച്ച് വന്നപ്പോൾ ഒരുപാട് ശബ്ദങ്ങളുണ്ടായി. ഒരു ഗണത്തിൽ കുറേ ശബ്ദം പെടുത്തി കഴിഞ്ഞാലും കുറേ കാലം കഴിയുമ്പോൾ പുതിയ ശബ്ദങ്ങൾ വരും, അതേ കാര്യങ്ങളുള്ള. അപ്പോൾ ആ ശബ്ദങ്ങൾ കൂടെ അതിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് ഇന്ന് നമുക്കുള്ള സൗകര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കാണുന്നു, പക്ഷേ ഗണത്തിലൊന്നുമില്ല. നമുക്ക് പറയാം അത് ആകൃതി ഗണമാണ്, അതിലുണ്ട്. പിൽക്കാലത്ത് വന്നിട്ടുള്ള ആചാര്യന്മാരെല്ലാം ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്, അഗണത്തിൽ കാണുന്നില്ലല്ലോ, വേണ്ട, അത് ആകൃതി ഗണമാണ്, എത്ര ശബ്ദത്തെ വേണമെങ്കിലും അത് ഉൾക്കൊള്ളും, ആ ഗണത്തിൽപ്പെടുത്തിയിട്ട് ആ നിയമം ചെയ്തോളൂ. അത് ഒരു സൗകര്യമാണ്. ആകൃതി ഗണം എന്ന് പറയുന്നത് എന്താണോ ഇന്ന് അവഭ്രംശങ്ങളെന്ന് തോന്നുന്ന പല ശബ്ദങ്ങളെയും സാധൂകരിക്കുന്നതിനുള്ള ഒരു ഉപായമായി വച്ചിരിക്കുക ആചാര്യന്മാർ വച്ചിരിക്കുന്നതാണ്. എന്നാലേ ഭാഷയുടെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെങ്കിൽ ഭാഷ മുരടിച്ചു വളരത്തില്ല. അത് പിന്നെ തസ്യാപത്യം തഥാഗത പലതരത്തിൽ ഇതിന്റെ അർത്ഥം പറയുന്നുണ്ട്. അതൊക്കെ പിന്നീട് നോക്കാം. നമ്മളിപ്പോൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. മാർത്തണ്ഡ ശബ്ദം എന്ന് പറയുന്നതിലും അതും ആകൃതി ആയതുകൊണ്ട് ശകുന്ദ്വാദിപ്പെട്ടതാണ്. അതുകൊണ്ട് മാർത്തണ്ഡ ശബ്ദത്തിൽ ഇപ്പം നമ്മുടെ മുന്നിലുള്ള മാർത്തണ്ഡയാണ്, ആ മാർത്തണ്ഡ ശബ്ദവും പരരൂപം വന്നതാണ്, ശകുന്ദ്വാദിപ്പെട്ടതാണ്. ശകുന്ദ്വാദി ഗണം എടുത്ത് വായിച്ചാൽ അതിൽ കാണത്തില്ല ശാകണം ആകൃതി ഗണമാണ്, അതുകൊണ്ട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു.